അറിയണം. സൂത്രം 38 വിശേഷാനുഗ്രഹശ്ച അനാശ്രമികൾക്ക് വിദ്യ ഉണ്ടാകുമെന്നുള്ളതാണ് ജ്ഞാനം. അത് ചർച്ച ചെയ്യാൻ കാരണം, ബ്രാഹ്മണാഹ വിവിധ്യന്തി ജ്ഞാനദാനേന തപസ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു ആശ്രമ കർമ്മങ്ങൾ വിദ്യയ്ക്ക് കാരണമാണ്, വിവിധക്ക് വിദ്വാര വിദ്യക്ക് കാരണമാണ്. പക്ഷെ അനാശ്രമികളെന്ന് പറയുമ്പോൾ ഒരാശ്രമത്തിലും പെടാത്തവരാണ്. അവർക്ക് പിന്നെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? അതിനോട് പറയുന്നത് അത് ആശ്രമികളെന്നോ വർണ്ണികളെന്നോ എന്നുള്ളതല്ല, ആശ്രമത്തിൽ പെടാതിരുന്നാലും ശരി. അനാശ്രമികളെന്ന് പറയുമ്പോൾ ആശ്രമത്തിൽ നിന്ന് വിട്ടുപോകുന്നവർ, അവര് ജപ ഉപവാസ ദേവതാരാധനാദികളിലൂടെ അവർക്കും വിദ്യ ഉണ്ടാകാം. തഥാച സ്മൃതി ജപ്യേനൈവത് സംസിദ്ധ്യേ ബ്രാഹ്മണോ നാത്ര സംശയ കുര്യാത് അന്യം നവാ കുര്യാത് മൈത്രോ ബ്രാഹ്മണ ഉച്യത്തെ ഇതി അസംഭവത് ആശ്രമകർമ്മണോ അപി ജപ്യേ അധികാരം ദർശയതി. ജപ്യം എന്ന് വെച്ചാൽ ജപം തന്നെ, തദ്ധിതപ്രത്യാന്തവും. മനുസ്മൃതിയാണ്, ജപ്യ നൈവത് സംസിദ്ധിയത് ബ്രാഹ്മണ, ബ്രാഹ്മണൻ ജപം കൊണ്ട് തന്നെ സിദ്ധിയെ പ്രാപിക്കാം. ഇവിടെ ജപം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രണവ ജപം പോലെയുള്ള ജപങ്ങളാണ്. പിന്നെ വൈദികമായ ജപം, വൈദികമായ ജപം എന്ന് പറയുന്നത് ഉപാസനയാണ്, വേദമന്ത്രങ്ങളുടെ ജപം, ഓം, അതും വൈദികമാണ്. പിന്നെ ഇത് പറയുന്നത് ജ്ഞാനം, ഇവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ ജ്ഞാനത്തെ സംബന്ധിച്ചാണ്, ജ്ഞാനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതാണ് നേരത്തെ എല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞത്. എന്താണ് ആശ്രമകർമ്മം ഇല്ലാതെ ഞാനും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൂർവജന്മം അങ്ങനെ എടുക്കും, അപ്പൊ പിന്നെ എല്ലാത്തിനും പരിഹാരമായി. ഈ ജന്മത്തിൽ ആശ്രമകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ മനുസ്മൃതി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ പ്രമാണമില്ല. ജപ്യനൈവത് സംസിദ്ധിയേത് ബ്രാഹ്മണോ, ബ്രാഹ്മണന് ജപം കൊണ്ട് തന്നെ സിദ്ധി ഉണ്ടാകുന്നു. അത്ര സംശയ ഒരു സംശയവും വേണ്ട. പുരിയാ തന്നെ നവാ പുരിയാ. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ ഭാഷകാലം പറയുന്ന ജ്ഞാനവും കാര്യങ്ങളും ഒന്നും മനസ്മൃതി ചർച്ച ചെയ്യുന്നതല്ല. മനുസ്മൃതിയിൽ ഭാഷ്യകാരം പറയുന്ന സംഗതികളൊന്നും അവിടെ ഇല്ല, കാരണം അത് ഭാഷ്യകാരന് മുമ്പേ ഉള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് തന്റെ സിദ്ധാന്തത്തിന് അനുകൂലമായ പ്രമാണങ്ങളെ ഭാഷ്യകാരം ഉദ്ധരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആശ്രമകർമ്മം ഇല്ലാത്ത ഒരാൾ പറയുന്നത് ജപം കൊണ്ട് തന്നെ സാധിക്കാം, കേവലം ജപം മതിയോ വേദാധ്യയനം പോലെ, അതൊക്കെ പൂർവ്വജന്മത്തിൽ സംഭവിച്ചിരിക്കുന്നു. കുര്യാത് അന്യം നവാ കുര്യാത് അന്യ ആശ്രമകർമ്മങ്ങളും മറ്റും അഗ്നിഹോത്രാദികൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തോട്ടെ, മൈത്രോ ബ്രാഹ്മണ ഉച്ചത്തെ, ജ്ഞാനി ആയതുകൊണ്ടാണ് മൈത്രൻ സർവഭൂതങ്ങളോടും, അത് മനസ്മൃതിയിൽ പറയുന്നുണ്ട്, സർവഭൂതങ്ങൾക്ക് മിത്രമായിരിക്കുന്നവനാണോ എന്ന് ബ്രാഹ്മണൻ പറയപ്പെടുന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ ഭാഷകാരൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും ഈ പറയുന്നതായിട്ടൊരു വിരോധം വരുന്ന ഇതാണ്. ശ്രവണാദികളില്ലാതെ എങ്ങനെ ജ്ഞാനം ഉണ്ടാവും? കേവലം ജപം ഇത് മാത്രം മതിയോ? അത് പൂർവ്വജന്മത്തിൽ അന്നുമ്പം പറഞ്ഞിട്ടുണ്ട്. ഈ ജ്ഞാനമുണ്ടാകുന്നതിന് ഭക്ഷ്യകാരൻ പറയുന്നതനുസരിച്ച് തന്നെ വ്യാധന പോലും ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. ജ്ഞാനം ആർക്ക് സംഭവിക്കാം? ബ്രഹ്മവാദിനിയായ സ്ത്രീയെ കുറിച്ചും പറയുന്നുണ്ട് ഭക്ഷ്യകാരൻ. അപ്പോൾ സ്ത്രീകൾക്ക് ജ്ഞാനം ഉണ്ടാവാം, അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം പിന്നെ എന്തിനാണോ? സന്യാസം, വേദാധ്യയനം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മനുസ്മൃതിയും മറ്റു നിയമങ്ങളനുസരിച്ച് പാടില്ല എന്ന് പറയുന്നു. ജ്ഞാനം ആർക്കും ഉണ്ടാകാമെന്ന് പറയുന്നു. അതിനാണ് വിദുരന്റെയും വ്യാധന്റെയും ഒക്കെ ഉദാഹരണം പറയുന്നത്. അവരെ സംബന്ധിച്ച് ജ്ഞാനത്തിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളെല്ലാം പൂർവ്വജന്മത്തിൽ സംഭവിച്ചു എന്നാണ്. അതെല്ലാം സംഭവിക്കണം. എന്തോ ചെറിയ തടസ്സം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രാരബ്ധം ശേഷിച്ചു. അതുകൊണ്ട് ആ ജന്മത്തിൽ ഞാനും ഉണ്ടായില്ല, ബാക്കിയെല്ലാം ഉണ്ടായി. ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു ജന്മം വന്ന് ആ പാപഫലം അനുഭവിക്കാൻ വേണ്ടി, ചെറിയ എന്തോ ഒരു പാപഫലം ഉണ്ടായിരുന്നു, അതനുഭവിക്കാൻ വേണ്ടി ഈ ജന്മത്തിൽ വ്യാധനായി ജനിച്ചു, അന്നൊക്കെ സ്ത്രീയായി ജനിച്ചു. അതെന്താ ജനിക്കുന്നത്? ഏ വിശു പാപയോനേഹ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. പാപം കൊണ്ട് ജനിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് ഗീതയിൽ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. പാപം കൊണ്ടാണ് സ്ത്രീയായി ജനിക്കുന്നു എന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. സ്മൃതികളിലെല്ലാം എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. മൈത്രമാണ്, മന്ത്രമല്ല. മന്ത്രം എന്നിവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ബുക്കിൽ അങ്ങനെയാണ്. മൈത്ര എന്നാണ്, മന്ത്രം തെറ്റാണ്. അത് തെറ്റ് അല്ല, ഇത് മനുസ്മൃതിയിലുള്ളതാണ്. അപ്പൊ അത് ഇതിൽ വരുന്നൊരു സംഗതി ഇതാണ്. നമ്മൾ ഇപ്പം കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്രുതിയിലായാലും സ്മൃതിയിലായാലും എല്ലാം പറഞ്ഞിരിക്കുന്നുവെന്ന് നോക്കുമ്പോൾ ജ്ഞാനം, മുക്തി ഇതെല്ലാം അവിടെ ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും പറഞ്ഞിരിക്കുന്നു. പക്ഷേ വർണ്ണം, ആശ്രമം ഇതിലിങ്ങനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? വർണ്ണത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീക്കും ശൂദ്രനും, വ്യാധൻ എന്ന് പറയുന്നതാണ് ശൂദ്രനാണ്. അപ്പോൾ എങ്ങനെ ശൂദ്രനോ അല്ലെങ്കിൽ ചണ്ടാളനോ ആകാം വ്യാധൻ? കാരണം ചാതുർവർണ്ണയത്തിൽ പെടാത്തവരെല്ലാം ചണ്ടാളന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പിന്നെ ഇയാളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഇറച്ചി വെട്ടുകയാണ്. അപ്പോൾ അത് ചണ്ടാളൻ്റെ പണിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളും ജ്ഞാനിയായിട്ട് ഇതിഹാസങ്ങളിലും മറ്റും പറയുന്നു, പ്രത്യക്ഷമായ ദൃഷ്ടാന്തമുണ്ട്. അപ്പം അത് നിഷേധിക്കാനും വയ്യ. എന്നാൽ ഈ വർണ്ണങ്ങൾ അല്ലെങ്കിൽ ജാതി അതിനെ ഉറപ്പിക്കുകയും വേണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ആശയക്കുഴപ്പമുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയാണെന്ത്? പൂർവ്വജന്മം, ഭാവിജന്മം, ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഇത്ര ഇങ്ങനെ മുറുകെ പിടിക്കാതിരിക്കുകയാണെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെയും ഭാവി ജന്മത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. നേരെ ചിന്തിക്കുകയാണെങ്കിൽ ഋജുവായി ചിന്തിച്ചു കഴിഞ്ഞാൽ പൂർവ്വം ഭാവിയും കണക്കാക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ആർക്കും അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ഞാനുണ്ടാകാം. പിന്നെ ഇതിനാ പൂർവ്വജന്മം അറിയാൻ വയ്യാത്ത കാര്യം എന്തിനാ പറയാൻ പോകും? അപ്പം എവിടെയാണോ കൃത്രിമങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് പൂർവ്വജന്മം, ഭാവി ജന്മം, എല്ലായിടത്തും എല്ലാ മതങ്ങളിലും അവിടെയാണ്. ഒരുത്തനെ കൊന്നിട്ട് പോയാൽ അവിടെ സ്വർഗത്തിലിരിക്കാമെന്ന് പറയുമ്പോഴാണ് എന്താണ് വീണ്ടും ഒരു ജന്മത്തിൻ്റെ ആവശ്യം വരുന്നത്. അല്ല പിന്നെ ഇതിന് വേറെ ജന്മം, കൊന്നിട്ട് പോയാലും സ്വർഗത്തിൽ പോയിരിക്കാമെന്ന് പറഞ്ഞാൽ ജന്മത്തിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ അത് തന്നെ പറയുന്നത്, ഇത് എല്ലാ മതങ്ങളുടെയും ഒരു സ്വഭാവമാണ് ആൾക്കാരെ പറ്റിക്കുക എന്ന് പറയും. എല്ലായിടത്തും പറയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര സൗകര്യങ്ങളാണ്, 5-സ്റ്റാർ സൗകര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ എന്തും എന്തും തയ്യാറാവും അവിടെ പോയി ആ സൗകര്യങ്ങൾ അനുഭവിക്കും. കഷ്ടപ്പെട്ട ആരും ഗൾഫിൽ പോകുന്ന പോലെയാണ് പണ്ട്, ഇപ്പോഴല്ല. അതുപോലെ നേരെ അങ്ങോട്ട് പോകും. അവിടെയാണ് ഈ പൂർവ്വജന്മവും. അല്ലാതെ ഋജുവായി ചിന്തിക്കണമെങ്കിൽ എൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ ഈ ലോകത്ത് തന്നെ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. സുഖവും ദുഃഖമൊക്കെ ഇവിടെ തന്നെ. ഇത് ഇവിടെയും പറയുന്നത് എന്താണ്? യാഗം ചെയ്ത ഇവിടെ ഫലം കിട്ടത്തില്ല, എല്ലാം നഷ്ടപ്പെടുത്തണം, ഒന്നും കിട്ടത്തില്ല പറയുന്നു. മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോവാം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ ഋജുവായി ചിന്തിക്കാതെ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. നേരെ ചിന്തിച്ചതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ പറയുന്നത് എന്താണ്? മുക്തി ഇവിടെ തന്നെ, പിന്നെ മരിച്ചതിന് ശേഷം ഒന്നും സാധിക്കാനില്ല. അതാണ് പരമാർത്ഥമെന്നും പറയും. മറ്റതൊക്കെ വ്യാവഹാരികമായ കാര്യങ്ങളാണെന്ന് വെച്ചാൽ, വ്യാവഹാരികമായ കാര്യം എന്ന് വെച്ചാൽ സത്യമല്ലെന്നല്ലേ. അതുകൊണ്ട് സത്യം പറയണമെങ്കിൽ പരലോകത്തിൻ്റെ ആവശ്യമില്ല, ഇഹലോകം മാത്രം മതി. അതുണ്ടെന്ന് പറയുന്നവരും പറയുന്നു ഈ പരലോകം ഉണ്ടെന്നൊക്കെ ആർക്കറിയാം? വേദത്തിൽ തന്നെ പറയുന്നു ഉണ്ടോ ഇല്ലെന്നൊന്നും ആർക്കും ഉറപ്പുള്ള കാര്യമില്ല. എന്നാലും ഇതൊക്കെ ചെയ്യാം, ചെയ്യിക്കാം. ഇഹലോകത്തിൽ പ്രയോജനം ഉണ്ടാകുമല്ലോ. ഇവിടെ മനുസ്മൃതിയും അംഗീകരിക്കുന്നു. എന്താണോ ജപോപവാസ ദേവതാരാധനാദികളിലൂടെ ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ ഭാഷകാരൻ അതിൻ്റെ ഒരു നിർബന്ധം ഉണ്ട്, അയാൾ വർണ്ണിയായിരിക്കണം എന്നുള്ളത്. അയാൾ മൈത്രോ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. ഉച്ചത്തെ വച്ചന്റെ കർമ്മണി പ്രയോഗം എങ്ങനെ ഉച്ചത എന്ന് വന്നത്? ഊ വന്ന എങ്ങനെയാണ് സൂത്രം? പച്ചവും വന്നാൽ എങ്ങനെ വരും? പച്ചവും വരുന്നതിന്റെ ഒരു എങ്ങനെയാ? പച്ചവും വരുന്നതിന്റെ ഒരു അപ്പോല പിന്നെ അങ്ങനെ ഉച്ചതയൊന്നും വരും. ആ അത് തന്നെ. ഏതാണ് വച്ചാദീനാം കീർത്തി ഉച്ചത്തെ? ബ്രാഹ്മണന്റെ വിശേഷണം മൈത്രനായ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ജ്ഞാനി എന്ന് പറയുമ്പം സർവഭൂത ങ്ങളുടെയും ഹിതത്തെ പാലിക്കുന്നവനാണ് എന്നുള്ള രീതിയിൽ മൈത്ര ബ്രാഹ്മണൻ എന്ന് പറയുന്നു. കാരണം സാധാരണ ബ്രാഹ്മണൻ ജ്ഞാനിയല്ലല്ലോ. അപ്പോൾ ജ്ഞാനമുള്ളവൻ മൈത്രബ്രാഹ്മണനാണ്, സർവത്തിനോടും മിത്രഭാവത്തെ പുലർത്തുന്നു. അതുകൊണ്ട് ബ്രാഹ്മണൻ വിശേഷിപ്പിക്കുകയാണ് മൈത്രോ ബ്രാഹ്മണ ഉച്ചത്. ജ്ഞാനത്തിന്റെ സവിശേഷതയായിട്ട് പറയുന്നു. സംസിദ്ധിയേ ഷിധു സംസിദ്ധ ഏത് ലകാരം ഏത് ഗണമാണ് ദിവാദി. കുര്യാത് പഠിച്ചത് ഓർമ്മയുണ്ടെന്ന്, എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നു. ഞാൻ പറയുമെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. കൂന്നങ്ങനെ ഒന്ന് കുര്യാത് ഏതാണ് വികരണം വരുന്നിവിടെ, അതിനെന്ത് സംഭവിച്ചു? ഏതാണ് ഏച്ച ഉകാരം ലോപിച്ചു കുര്യാത്. ഈ ഭാഗത്തു നിന്നും കേൾക്കുന്നില്ല എന്നെ, ആ ഭാഗത്തു നിന്നാണ്. അതെന്താ മോശമാണ്? മോശമാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് കവർ ചെയ്യണമെങ്കിൽ ഇനി ഇതൊന്ന് വായിച്ച് നോക്കിക്കൊണ്ടുവരണം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയെന്ന് വരും, അല്ലെങ്കിൽ മോശമാണ്. ഞാൻ എന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതി അസംഭവത് ആശ്രമകർമ്മണോപി. അസംഭവത് ആശ്രമകർമ്മണ എന്ന് പറഞ്ഞാൽ ആശ്രമകർമ്മം ഇല്ലാത്ത ആൾക്കാർ, അവർക്കും ജപ്പി അധികാരം ദർശയതി, ജപത്തിലെ അധികാരത്തെ കാണിക്കുന്നുണ്ട്. ദർശയതി ഏതാണ്? സന്നന്ദമാണ്. നിച് സൂത്രം ഏതു മതിച്ചു. നിച്ച് വരുമ്പോഴാണ് എന്ത് വരുന്നത്? ദർശയ എന്ന് വരും. അതിന്റെ അധികാരം ദർശയതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാണിക്കുന്നു, ദർശിപ്പിക്കുന്നു എന്നാണ് ദർശയതി. അത് ഇതിന് ഒരു വഴിയേ ഉള്ളൂ. ഇതെടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ക്രിയാരൂപങ്ങൾ വരുമ്പം അതെവിടെ വരുന്നു എന്ന് ചിന്തിക്കണം. ചിന്തിച്ചാൽ നിങ്ങൾക്കും പറയാൻ പറ്റും സദസ്സിൽ അല്ലെങ്കിൽ മോശക്കാറാകും. അത് പുരുഷവർഗത്തിന് തന്നെ ഒരു അപമാനമായിത്തീരും. എനിക്കും ക്ഷീണമാണ്, അതുകൊണ്ട് വിടാൻ പാടില്ല. ദർശയതി പറയുന്നത് എന്താണ്? അധികാരം, മനുസ്മൃതി കാണിക്കുന്നു എന്നാണ്. ഇങ്ങനെ ആശ്രമകർമ്മങ്ങളൊന്നും ഇല്ലാത്തയാളും ജപത്തിൽ അധികാരമുണ്ട്. അവരതിലൂടെ എന്ത് ചെയ്യുന്നു? ജ്ഞാനത്തെ നേടുന്നു. അതിൻ്റെ എല്ലാ കുറവുകളും പൂർവ്വജന്മത്തിൽ പരിഹരിച്ചു എന്നർത്ഥം. അതാണ് പറയുന്നത് ജന്മാന്തര അനുഷ്ഠിതൈരപി ആശ്രമകർമ്മഭി സംഭവത്തെയ വിദ്യായ അനുഗ്രഹ. ജന്മാന്തര അനുഷ്ഠിതമായ ആശ്രമകർമ്മങ്ങളെ കൊണ്ടും വിദ്യയുടെ അനുഗ്രഹം സംഭവിക്കാം. ആശ്രമകർമ്മങ്ങൾ ഇല്ലാന്ന് ധരിച്ചുകളായിരുന്നു, പൂർവജന്മാന്തരങ്ങളിലെല്ലാം ആശ്രമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൻ്റെ അതുകൊണ്ടാണെന്ത് അയാൾക്കും വിദ്യയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു വെച്ചാൽ അയാൾ മുക്തനായിത്തീരുന്നു. വിദ്യയുടെ അനുഗ്രഹം എന്താണ്? മുക്തിയാണ്. അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആർക്കും വിദ്യ ഉണ്ടാകാം, പക്ഷെ ഉണ്ടായാൽ പൂർവ്വജന്മത്തിലായാലും അതെല്ലാം അനുഷ്ഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് തഥാച സ്മൃതി. ഗീതയിലും പറയുന്നു, അനേക ജന്മ സംസിദ്ധ തത്തോ യാതി പരാംഗതി. അനേക ജന്മങ്ങളിലൂടെ സിദ്ധിയെ പ്രാപിച്ച് അങ്ങനെയാണ് ഒരാൾ പരമഗതിയെ പ്രാപിക്കുന്നത്. അത് പൂർവ്വജന്മങ്ങളെയൊക്കെ സ്വീകരിക്കേണ്ടി വരും. യാതി ഏത് ഗണത്തിലാണ്? അദാദി. ധാതു ഏതാണ്? വ്യാപ്രാപണ. നിങ്ങളൊക്കെ നോക്കി വരുമ്പോ ഇവിടെ ആൾക്കാർ പറയുന്നു, ഏതാണെന്ന് നോക്കുന്നുമ്പോ ഇവിടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഭഗവത്ഗീതയിലും പറയുന്നവനായി അപ്പോ എന്ന് വെച്ചാൽ പൂർവ്വജന്മങ്ങളെ അംഗീകരിക്കുന്നു എന്നാണ്. ജന്മാന്തര സഞ്ചിതാൻ അപി സംസ്കാര വിശേഷാൻ അനുഗ്രഹീതൃ വിദ്യായാം ദർശയതി. സംസ്കാര വിശേഷ അനുഗ്രഹീതൃ. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണിക്കുന്നു, ജന്മാന്തരത്തിലുള്ള സംസ്കാര വിശേഷം, അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ വിദ്യയിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്കെങ്ങനെ വിദ്യ ഉണ്ടാകുന്നു? പൂർവ്വജന്മങ്ങളിൽ ചെയ്ത എല്ലാ സാധനകളുടെയും ഫലമായിട്ടുള്ള സംസ്കാരം അതുകൊണ്ട്. അത് പൂർവ്വജന്മങ്ങളിൽ സഞ്ചിതമാണ്, ജന്മാന്തര സഞ്ചിതമാണ്. സംസ്കാര വിശേഷ സംസ്കാരങ്ങൾ, അതിൻ്റെ അനുഗ്രഹമുള്ളവർ. അത് ഗീതയിലും കാണിക്കുന്നു. ദർശയതി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ദർശിപ്പിക്കുന്നത്? ഗീത. ദുഷ്ടാർത്ഥാച്ച വിദ്യ പ്രതിഷേധാഭാവം മാത്രേനാപി അർത്ഥിനും അധികരോതി ശ്രവണാദർശം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഇത് വിദ്യയും അതിൻ്റെ ഫലവും തമ്മിൽ യാഗവും സ്വർഗവും പോലെയല്ല. യാഗം സ്വർഗം എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് വിധിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. യാഗം ചെയ്താൽ സ്വർഗം കിട്ടും, വിധിക്കുകയാണ്. വിദ്യയെ സംബന്ധിച്ച് അങ്ങനെ അല്ല. വിദ്യ എന്ന് പറയുന്നത് ദുഷ്ടപ്രയോജനമാണ്. ആർക്കാണ് ജ്ഞാനമുള്ളത്? അയാൾക്ക് മുക്തി അനുഭവസിദ്ധമാണ്. അല്ലാതെ അത് എന്ന് വെച്ചാൽ ദുഷ്ടപ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മരിച്ചതിന് ശേഷം അനുഭവിക്കേണ്ട കാര്യമല്ല. വേദം വിധിച്ചത് കൊണ്ടുള്ളതല്ല. അപ്പോ അതിന് പ്രതിഷേധ അഭാവം മാത്രമാണ് പറയുന്നത്. അപ്പോ വിദ്യ ഇല്ലാതിരുന്നാൽ മുക്തിയില്ല, അതാണ് ഇവിടെ പറയുന്ന അന്യവേരയത്തെ കുറിച്ചാണ്. വിദ്യയുണ്ടോ? മുക്തിയുണ്ട്. വിദ്യയില്ലേ? മുക്തിയില്ല. അതാണ് പ്രതിഷേധ അഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രം തന്നെ എന്തുവരുന്നു? അർത്ഥിനും അധികരോധി ശ്രവണാദിഷോ. മോക്ഷത്തെ അർത്ഥിക്കുന്നവന് ശ്രവണാദികളിൽ അധികാരമുണ്ടെന്ന് ശ്രദ്ധിക്കുന്നു. എന്നുവെച്ചാൽ അതിന് അനുഭവ യുക്തിയിലൂടെ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇവിടെ അല്ല, അത് പറഞ്ഞല്ലോ, വേദത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ജ്ഞാനത്തിന്റെ കാര്യത്തിൽ ആ ബുദ്ധിമുട്ടില്ല. ശ്രവണം എന്ന് പറഞ്ഞു ശ്രവണാദി എന്ന് പറയുന്നത് വേദം തന്നെ ശ്രവിക്കണമെന്നില്ലെന്ന് പറഞ്ഞല്ലോ മുമ്പ് തന്നെ, അതും ചർച്ച ചെയ്തതാണ്. വേദം ശ്രവിക്കുന്നതിന് മാത്രമേ ഈ ഏടാകൂടങ്ങളൊക്കെ ഉള്ളൂ. ശ്രവണം പുരാണം ശ്രവിക്കുന്നതിന് എന്റെ ആവശ്യമില്ല. പുരാണം ശ്രവിച്ചാലും വിദുരാദികൾക്കെല്ലാം അങ്ങനെയാണോ? വേദനും മറ്റും വേദം ശ്രവിച്ചിട്ടാണോ ഞാനും ഉണ്ടായത്? എന്റെ ആവശ്യമില്ല. പുരാണങ്ങളും മറ്റും ശ്രവിച്ചാലും ഞാനും ഉണ്ടാവും. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഭാഷ്യക്കാരന് അഭിപ്രായ വ്യത്യാസം വേദാധ്യയനത്തിന്റെ കാര്യത്തിലാണ്. വേദാധ്യയന ദ്വാര ഇനി പൂർവ്വജന്മത്തിലാണെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഈ ജന്മത്തിൽ വേദാധ്യയന ദ്വാര അത് സാധ്യമില്ല. വേദാധ്യയനത്തെയാണ് നിഷേധിക്കുന്നത്. ഒരു ഒരു ദുർവാശി എന്നുള്ളതിനപ്പുറം അതിനകത്ത് ഒരു കാര്യമുള്ള കാര്യം അതും പറയുന്നു. വിദ്യ ഫലം ഇക്കാര്യവും ദുഷ്ടാർത്ഥമാണ്, ദുഷ്ടപ്രയോജനമാണെന്ന് പറഞ്ഞാൽ വേദം വിധിച്ചതല്ല അത്. വേദം വിധിച്ചതുകൊണ്ട് മുക്തി എന്നങ്ങനെയല്ല. ഒരാൾക്ക് ജ്ഞാനമുണ്ടോ, മുക്തിയും അനുഭവസിദ്ധമാണ്. ജ്ഞാനമെന്ന് പറയുന്നത് അതല്ലേ പറയുന്നു, നീ നിത്യം മുക്തനാണോ? അതിന് ജ്ഞാനവും മുക്തിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റത്തില്ല. ജ്ഞാനമെന്ന് പറയുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ അജ്ഞാനത്തെ നശിച്ചാൽ അജ്ഞാനമില്ലെങ്കിൽ അജ്ഞാനമില്ലാത്തവൻ മുക്തനാണ്. അപ്പൊ അറിവ് അറിവില്ലായ്മയെ മാറ്റുന്നു എന്നുള്ള കാര്യം അനുഭവസിദ്ധവും യുക്തിസിദ്ധവുമായ കാര്യമാണ്. യുക്തിസിദ്ധമാകുന്ന എങ്ങനെയാണോ ഇരുൾ എന്നെ വെളിച്ചം മാറ്റുന്നു, യുക്തിസിദ്ധമായ കാര്യമാണ്. അതുപോലെയാണ് ജ്ഞാനത്തിൻ്റെ കാര്യം. അപ്പോൾ അതിന് വേദം വിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അർത്ഥികളെ ആരാണോ മോക്ഷത്തെ അർത്ഥിക്കുന്നത് അവരെ സംബന്ധിച്ച് ശ്രവണാദികളിൽ അവർക്ക് അധികാരം ഉണ്ട്. അത് അനുഭവത്തിലൂടെ സിദ്ധമാണ്. സ്വാമി, ഇവിടെ പ്രതിഷേധാഭാവം എന്നുള്ളത് വേദം അല്ലാത്ത മറ്റ് ശ്രവണങ്ങളിലുള്ള പ്രതിഷേധാഭാവമാണ്. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇവിടെ നാശം എന്നുള്ള അർത്ഥത്തിൽ, നിഷേധം എന്നുള്ള അർത്ഥമല്ല, അഭാവം എന്നുള്ള അർത്ഥം. എന്ന് വെച്ചാൽ അതെന്താണ്? വിദ്യയുടെ അഭാവം ഉണ്ടെങ്കിൽ ജ്ഞാനം ഇല്ല, അല്ല മുക്തിയില്ല. വിദ്യയുടെ അഭാവം ഇല്ലെങ്കിൽ മുക്തിയുണ്ട്. അതാണ് പ്രതിഷേധാഭാവം എന്ന് പറയുന്നത്. അത് താഴെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഭാമതി എന്താണ്? പ്രതിഷേധോ വിഘാത തസ്യ അഭാവത്തെ നമ്മുടെ പുസ്തകത്തിലുണ്ട്. അത് മുമ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സച്ച അന്യ വ്യതിരേക സിദ്ധോ എന്ന നിയമം അപേക്ഷത്തെ. അവിദ്യാനൂർത്തി എന്ന് പറയുന്നത് എന്താണ്? അന്യ വ്യതിരേക സിദ്ധമായ കാര്യമാണ്. എന്നുവെച്ചാൽ വേദവീതിയിലൂടെ സിദ്ധമായ ഒരു കാര്യം അല്ല. അതുകൊണ്ടാണ് പ്രതിഷേധത്തിന് അങ്ങനെ ഒരർത്ഥം പറയും. അതാണ് യോജിക്കുന്നത് എന്ന് പറയുന്നു. അത് മറ്റു വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. ബന്ധക അജ്ഞാന ധ്വസ്തി ഫലക വിദ്യാഗമസ്യ ശ്രവണാധികാരം. ബന്ധകമായിരിക്കുന്ന അജ്ഞാനത്തിന്റെ നാശമാകുന്ന ഫലത്തെ ആഗ്രഹിക്കുന്നവനാണ് വിദ്യാഗമൻ. അവന് ശ്രവണത്തിൽ അധികാരമുണ്ട്. ബ്രാഹ്മണനാണെങ്കിൽ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആണെങ്കിൽ വേദം ശ്രവിച്ചാൽ മതി, അല്ലാത്തവർ പുരാണം ശ്രവിക്കണം, ഞാനുണ്ടായാൽ പോരെ. ഇതാണ് ഭാഷകാരന്റെ നിലപാട്. ഇനി ഏതെങ്കിലും സ്ത്രീക്ക് ജ്ഞാനം ഉണ്ടായെങ്കിലും പുരാണം ശ്രവിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു കൊടുത്തായിരിക്കും. അങ്ങനെയും വരാം. അപ്പോ ശ്രവണമെന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും ഉപദേശിച്ചാലും അത് ശ്രവണമായി. അതുകൊണ്ട് അക്കാര്യത്തെ അംഗീകരിക്കുന്നുണ്ട്. അധികാര ചർച്ച അതുകൊണ്ടാണ് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധശബ്ദത്തെ അർത്ഥം പറയുമ്പോ എന്താ അർത്ഥം പറഞ്ഞത്? അനന്തര്യം. എന്തിന്റെ അനന്തര്യം? സാധന ചതുഷ്ടയ സമ്പത്തി അനന്തരം എന്ന് പറഞ്ഞു. അവിടെ ആ സന്ദർഭത്തിൽ ബ്രാഹ്മണനാണെന്നോ ക്ഷത്രിയനാണെന്നോ ഒന്നും പറഞ്ഞില്ല. സാധന ചതുഷ്ടയ സമ്പത്തി ഉണ്ടെങ്കിൽ അവന് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകും. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ പറഞ്ഞു, എവിടെ വന്നപ്പോ അവശുദ്രാധികരണം എന്നും പറഞ്ഞു, വേദ അധ്യയന ദ്വാരാ ഒരാൾക്ക് ഞാൻ ഉണ്ടാവണമെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ മൂന്ന് വിഭാഗത്തിനും പെട്ട പുരുഷന്മാരായിരിക്കും. ശുദ്രന്മാരോ സ്ത്രീകളോ വർണ്ണബാഹ്യന്മാർക്കോ ഒന്നും അതിനവകാശമില്ല. അതാണ് അങ്ങനെ ഒരു ഇത് കൊണ്ടുവരുന്നത് പൂർവമീമാംസയുടെ ചുവട് പിടിച്ചിട്ടാണ്. സ്മൃതികളെയും പൂർവമീമാംസയും ഒക്കെ അനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇതിൽ പറയുന്നത്. കാരണം ഇത് നിഷേധിക്കാൻ പറ്റില്ല, ദൃഷ്ടാന്തം ഉണ്ട്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ജ്ഞാനം ശൂദ്രന് ജ്ഞാനം ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീക്ക് ജ്ഞാനം ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രമാണങ്ങളെല്ലാം തള്ളിക്കളയേണ്ടി ഉണ്ട്, അത് അംഗീകരിക്കുന്നു. എന്നാൽ പിന്നെ അവർ കൂടി ആർക്ക് വേണമെങ്കിലും വേദം അധ്യയനം ചെയ്യാം എന്ന് പറഞ്ഞാലോ അത് സമ്മതിക്കത്തില്ല, അത് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ഒരു ദുർവാശി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദുർവാശി പിടിക്കുന്നവർക്കൊരു പ്രയോജനമുണ്ട്. എന്താണോ അതായത് പൗരോഹിത്യ ധർമ്മം എന്ന് പറയുന്നത് വേദാധ്യയനത്തെ ആശ്രയിച്ചായിരിക്കും. ആ പൗരോഹിത്യം എന്ന് പറയുന്നത് വേറൊരിടത്തും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ പിടിവാശി എന്ന് കാണിച്ചത്. അതൊരു മനോഭാവമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ഒരു മേൽക്കോയ്മയാണ് മറ്റുള്ളവരുടെ മേളിൽ. അത് ആരുടെ കൈ കിട്ടിയാലും അവിടെ മേൽക്കോയ്മ വരും. ശൂദ്രന്റെ കൈ കിട്ടിയാലും ശരി, അതിലിങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വംശമെന്ന് പറയാനില്ല. പൗരോഹിത്യം എവിടെ വന്നാലും ശരി. അതുകൊണ്ട് ഈ ബ്രാഹ്മണ ജാതിയും പൗരോഹിത്യവുമായിട്ട് അന്യവ്യതിരേകമില്ല. എന്തുകൊണ്ട്? എല്ലാ ജാതിയിലും എല്ലാ മതങ്ങളിലും നോക്കുക. ജാതികളിൽ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ അത് ഒരു ജാതിയിൽ ഒരു കാലത്ത് പ്രബലമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ലോകത്ത് ഏത് ഭാഗത്ത് നോക്കിയാലും ശരി, ആദിവാസികളുടെ ഇടയിൽ ചെന്നാലും ശരി, അവിടെയും പൗരോഹിത്യം വന്നു കഴിഞ്ഞാൽ അവർക്കവിടെ മറ്റുള്ളവരുടെ മേലൊരു ആധിപത്യം വരും, അതിൻ്റെതായ ദോഷങ്ങൾ വരും. എല്ലാ മതങ്ങളിലും അതാണ് ഈ കുഴപ്പങ്ങളുണ്ടാക്കും. ഒരു ജാതിയുടെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ അത് കൈകെട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അത് കൈകെട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും എല്ലാം കഴിയും. ഈ മതകലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഇന്ന് ലോകത്ത്, രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലാരാണ്? ഈ പുരോഹിതന്മാരാണ്. അവരാണ് അതിൻ്റെ പിന്നിൽ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാവും. അവർ പറയും കൊല്ലാൻ പറയും, പോയി കൊല്ലും. എന്തിനാ കൊല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പുരോഹിതൻ. അപ്പോൾ എല്ലായിടത്തും ഇതാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഒരു സമൂഹത്തിൻ്റെ നിയന്ത്രണം കയ്യിൽ വരും, അധീശത്വം വരും. ആദീശത്തിന് ആ അധീശത്വത്തെ ഉണ്ടാക്കിയെടുക്കാനും നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ പൗരോഹിത്യത്തിന് വേണ്ടി ഇങ്ങനെ ബാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനതൊന്നും വിടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടേക്ക് എല്ലാം കേന്ദ്രീകരിക്കും. എല്ലാം കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്തും അധികാരവും പൗരോഹിത്യത്തിൽ കേന്ദ്രീകരിക്കും. അപ്പോൾ അത് ആരാ വിടുന്നത്? അതിൻ്റെ ലാഭം അതാണ്. അതൊരു മനോഭാവമാണ്, അല്ലാതെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെ വിശേഷതയല്ല. ആദിവാസികളുടെ ഇടയ്ക്ക് പോവുക, പോയിട്ടുണ്ടാരെങ്കിലും അവിടെയും കാണാം ഒരു പുരോഹിതൻ, അവന്റെ നിയന്ത്രണത്തിലാണ് അവിടെയുള്ള മുഴുവൻ ആൾക്കാർ. അത് ബ്രാഹ്മണനൊന്നുമല്ല, അങ്ങനെ ഒരു പേരവിടെ പറയുന്നില്ല, പക്ഷെ പൗരോഹിത്യമുണ്ട് അവിടെ. ഇതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, ശ്രവണാദികളിൽ അധികാരം ഉണ്ട്, അതിന് ആശ്രമ വ്യവസ്ഥയിൽ പെടണമെന്നില്ല. അതിന് പുരാണങ്ങളിലെല്ലാം ധാരാളം ദൃഷ്ടാന്തമുണ്ട് എന്നർത്ഥം. തസ്മാ വിധുരാദീനാം അപ്പി അധികാരോ ന വിരുദ്ധി. അതുകൊണ്ട് വിധുരാദികൾക്കും വിദ്യയിലും മോക്ഷത്തിനും അധികാരം ഉണ്ട്. അപ്പൊ ഈ പിടിവാശി കൊണ്ട് വലിയ യാതൊരു പ്രയോജനവും ഇവിടെ ഇല്ല. വാസ്തവത്തിൽ മുക്തിയെ സംബന്ധിച്ചോ ജ്ഞാനത്തെ സംബന്ധിച്ചോ ഒരു പ്രയോജനമില്ല. പിന്നെ ആകെ പ്രയോജനം വരുന്നത് പൗരോഹിത്യത്തെ സംബന്ധിച്ചാണ്, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വരുന്നു. അധഹത്തു ഇതര ജ്യായോ ലിംഗാച്ച അധഹത്തു അന്തരാളവർത്തിത്വാ ഇതര ആശ്രമവർത്തിത്വം ജായു വിദ്യാസം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ പറയും, അതായത് അനാശ്രമികൾക്കും വിദ്യയിലും മോക്ഷത്തിനുമൊക്കെ അധികാരമുണ്ടെങ്കിലും അനാശ്രമിയാകാതിരിക്കുന്നതാണ് നല്ലത്. ആശ്രമവ്യവസ്ഥയിൽ പോകുന്നതാണ് നല്ലത് എന്നാണ് ഇത് ഈ സൂത്രത്തിൽ പറയുന്നത്. ഭീഷ്മരെ കുറിച്ച് പറയുന്നത് ഭീഷ്മർ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത് ഗുരുകുലത്തിൽ താമസിച്ചില്ലെങ്കിലും നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ളതാണെങ്കിൽ അതൊരാശ്രമമാണല്ലോ. ഗുരുകുലത്തിൽ താമസിച്ചില്ലെങ്കിലും അതുകൊണ്ട് ആശ്രമിയായിട്ടാണ് കണക്കാക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ പാലിച്ചതുകൊണ്ട് അതൊരാശ്രമമാണ്. പിന്നെ ഈ പറയുന്ന വ്യവസ്ഥകൾ ആശ്രമം എന്നൊക്കെ പറയുന്ന അങ്ങനെ കൃത്യമായി അങ്ങനെ ഒരിടത്തും തീരുമാനിക്കാനും നോക്കത്തില്ല. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ കഥാപാത്രങ്ങൾ എടുത്തു പോയിക്കഴിഞ്ഞാൽ പലരും ഏതാശ്രമമെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് കർശനമായി പറയാൻ പറ്റത്തില്ല. കാരണം ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആകെ ഇതെല്ലാം കുഴഞ്ഞും മറിഞ്ഞ് ആകെ നാശമായി കിടക്കുകയാണ്. എത്രയൊക്കെ ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും പറ്റത്തില്ല. അതിന് ഒരു ആശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിലങ്ങനെ വ്യക്തമായി ഒരു കാലത്തും കാണിക്കാൻ പറ്റില്ല. എന്നാലും അത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഭീഷ്മന്റെ ഉദാഹരണം എന്ന് പറയുന്നത് മഹാഭാരത കാലമാണ്. അവിടെ എന്താ കൃത്യമായ ആശ്രമ വ്യവസ്ഥ അവിടെ പറയാൻ പറ്റൂ? പറ്റത്തില്ലല്ലോ. ആശ്രമങ്ങളുടെ ഇതൊക്കെ അനുസരിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് എന്ന് വെച്ചാൽ ബ്രാഹ്മണ പുരുഷന് ബ്രാഹ്മണ സ്ത്രീ ജനിച്ചാലേ ബ്രാഹ്മണനാകത്തുള്ളൂ, അല്ലെങ്കിൽ ബ്രാഹ്മണനാകത്തില്ല. മഹാഭാരത നോക്കിയ എല്ലാം തലതിരിഞ്ഞ് നടക്കുകയാണ്. അവിടെ ബ്രാഹ്മണന് വൈശ്യ സ്ത്രീയിലുണ്ടാവും, ക്ഷത്രിയന് ബ്രാഹ്മണനുണ്ടാവും, തിരിച്ചും മറിച്ചും ഒക്കെയുള്ള സന്താനങ്ങളെല്ലാം കൂടെ അങ്ങ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാ വർണ്ണത്തെ നിശ്ചയിക്കുന്നു? പാണ്ഡവന്മാര് കൗരവന്മാരെന്നൊക്കെ ക്ഷത്രിയന്മാരെന്ന് പറയുന്നു, ശരിക്കും നോക്കിയാണോ? പിറകിലോട്ട് പിറകിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. എന്നതാണ് തീരുമാനിക്കുക? പിന്നെ ഒരു തരത്തിലും തീരുമാനിക്കാൻ പറ്റില്ല. ഗുണങ്ങളനുസരിച്ചോ കർമ്മങ്ങളനുസരിച്ചോ ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. ദ്രോണരെ ബ്രാഹ്മണൻ എന്ന് പറയുന്നു, തീരുമാനിക്കാൻ പറ്റും. ജീവിതകാലം മുഴുവൻ യുദ്ധം തൊഴിലാക്കി നടന്നയാളെങ്ങനെ ബ്രാഹ്മണനാകുന്നു? വിദുരര് ശൂദ്രൻ എന്ന് പറയും, തീരുമാനിക്കാൻ പറ്റും. തത്വജ്ഞാനിയായിരുന്നു എല്ലാവരും ഉപദേശിച്ചു, എന്നിട്ട് ശൂദ്രൻ. ഭീഷ്മര് ജ്ഞാനിയായി, ജ്ഞാനം എല്ലാവർക്കും ഉപദേശിക്കുന്നു, ക്ഷത്രിയൻ, ഇതൊക്കെ എങ്ങനെ ശരിയാവും? അപ്പോൾ ഇതൊക്കെ ഒരിക്കലും അങ്ങനെ വ്യവസ്ഥ കൃത്യമായിട്ടുണ്ടായിട്ടില്ല, എന്നാൽ കുറേയൊക്കെ ഭാഗങ്ങളിൽ അത് നിന്നു എന്നുള്ളതേ ഉള്ളൂ. അതു അന്തരാളവർത്തിത്വാ ഇതരാശ്രമ വർത്തിത്വം ചായും. അന്തരാളവർത്തിത്വത്തെക്കാളും എന്താണ്, അന്തരാളവർത്തിത്വാത് ഇതര ആശ്രമവർത്തിത്വം, ആശ്രമത്തിൽ വർത്തിക്കുക എന്നുള്ളതാണ് ജയഹ, ശ്രേഷ്ഠമായിരിക്കുന്നത്. ഒരാശ്രമത്തിലും പെടാതിരിക്കുന്നതിലും നല്ല ഒരാശ്രമത്തിൽ ഇരിക്കുക. ജായഹ വിദ്യാസാധന, അതാണ് ശരിയായിട്ടുള്ള വിദ്യാസാധനം എന്ന് പറയുന്നത് വെച്ചാൽ, ഒരാശ്രമത്തിൽ ഇരുന്ന് ആശ്രമത്തിൽ വിധിച്ച കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നതാണ് നല്ലത്. അനാശ്രമിയായിരിക്കുന്നത് അത്ര നല്ലതല്ല. അവർക്കും ജ്ഞാനം ഉണ്ടാകാം എന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് ശ്രേഷ്ഠമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ശ്രുതി സ്മൃതി സംദൃഷ്ടത്വ, ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ അങ്ങനെയാണ് ഉദാഹരണങ്ങൾ കാണുന്നത്. ശ്രുതിലിംഗാച്ച് തേന ഏതി ബ്രഹ്മവിദ് പുണ്യകർ തൈജസച്ച, തേന ഏതി ഇങ്ങനെയുള്ളവർ പ്രാപിക്കുന്നു, മുക്തിയെ പ്രാപിക്കുന്നു എങ്ങനെയുള്ളവർ, പുണ്യകർ പുണ്യത്തെ ചെയ്യുന്നവൻ, തൈജസൻ എന്ന് പറയുന്നു എന്നുവെച്ചാൽ ശുദ്ധാന്തക്കരണമുള്ളവൻ, ബൃഹദാരണത്തിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ ആ പുണ്യം അനുഷ്ഠിച്ച് ശുദ്ധ അന്തക്കരണനായി മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ആശ്രമിയാണ്, അനാശ്രമിയല്ല. ആശ്രമത്തിലിരുന്ന് കർമ്മങ്ങൾ ചെയ്താണ് അന്തക്കരണ ശുദ്ധിയെ പ്രാപിക്കുന്നു. ഇത് ശ്രുതിലിംഗം, ശ്രുതി പ്രമാണം. അനാശ്രമീന തിഷ്ഠേത ദിനമേകമപി ദ്വിജ, അനാശ്രമി ഒരു ദിവസം പോലും ദ്വിജൻ അനാശ്രമിയായി ഇരിക്കാൻ പാടില്ല എന്നാണ്. ദ്വിജൻ എന്ന് പൊതുവെ പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യം മൂന്ന് പേരാണ്, ഉപനയന സംസ്കാരത്തിനർഹൻ ഇതുള്ള മൂന്ന് കൂട്ടരും ദ്വിജന്മാരാണ്. അവർ ഒരു കാരണവശാലും അനാശ്രമിയായിരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു ആശ്രമ ധർമ്മം അനുഷ്ഠിച്ച് തന്നെ ജീവിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ അനാശ്രമിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ അനാശ്രമികളിൽ ചില തപസികളൊക്കെ ജ്ഞാനിയായി എന്നുള്ളതേ ഉള്ളൂ, അതൊരു അപവാദം. പക്ഷെ അതിന് സ്മൃതിയോ ശ്രുതിയോ ഒന്നും അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. തിഷ്ഠേത ഏത് രൂപമാണ്? ആത്മനിയോതം സ്ഥാതാവിന് ആത്മനിയോതം ഉണ്ടോ? തിഷ്ഠത എന്നുണ്ടാ രൂപം. എവിടെയാണ് സന്തിഷ്ഠതേ അവതിഷ്ഠതേ സമവപ്രവിഭ്യസ്ഥ പ്രതിഷ്ഠതേ വിതിഷ്ഠതേ എന്നൊക്കെ വരുന്നിടത്തെ ആത്മനിയോഗം വരാൻ പാടുള്ളൂ. അല്ലാത്തടത്ത് ഒറ്റയ്ക്ക് നീക്കുമ്പോൾ ആത്മനിയോഗം വരാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വരാം, നിയമങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലും അതും നിയമം അനുസരിച്ച് ശരിയല്ല. പക്ഷെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒന്നും നിയമങ്ങൾ അങ്ങനെ പാലിക്കാറില്ല. ശ്രുതിയിൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. തേന ഏതി, ഏതി എന്ന് പറയുന്നു ഏതാണ്? അന്താതി. പക്ഷെ അത് നോക്കേണ്ട കാര്യമില്ല, ശ്രുതിയിൽ നോക്കിയാലോ പലതരത്തിലും ആയിരിക്കും. പക്ഷെ അർത്ഥം മനസ്സിലാക്കാൻ അതറിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം പോലും ദ്വിജൻ അനാശ്രമിയായിരിക്കരുത് എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തം. സംവത്സരം അനാശ്രമേശ്വാകൃം ഏകം ചരേതിജ സ്മൃതിലിംഗാത്. അത് മാത്രമല്ല, ഒരുവൻ അനാശ്രമിയായിരുന്നു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യണം. കൃച്ഛ്രം, ചാന്ദ്രായണം പോലെയുള്ള കഠിനമായ പ്രായശ്ചിത്ത വ്രതങ്ങൾ, പട്ടിണിയൊക്കെ കിടന്ന് ചാണകവും വെള്ളമെല്ലാം കലകി കുടിക്കുന്ന കടുത്ത വ്രതമാണ് ഈ കൃച്ഛ്രവും ചാന്ദ്രായണവും. അതനുഷ്ഠിക്കണമെന്നാണ് എന്താണ് സംവത്സരം അനാശ്രമിയായിരുന്നു കഴിഞ്ഞാൽ ഒരു കൃച്ഛ്രവ്രതം, ഒരു കൃച്ഛ്രവ്രതം ചെയ്താൽ പിന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും അവൻ അനാശ്രമി ആകത്തില്ല, അതിന് ധൈര്യം വരത്തില്ല. അത്രയും കഷ്ടപ്പെട്ടാണ്. മനുസ്മൃതിയിലുണ്ട്, വിശദീകരിച്ച് പറയുന്നുണ്ട്. കടുത്ത പ്രായശ്ചിത്തമാണത്. ഇത് സ്മൃതിലിംഗാശ്ച ചരേത് ചരഘട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, അനാശ്രമിയായി ഇരിക്കരുത്, പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ചില തപസ്സികൾ, യോഗികൾ ഇവിടെ പറഞ്ഞു എന്താണ്, മഹായോഗി, അവരൊന്നും ആശ്രമമൊന്നും പാലിച്ചിട്ടില്ല, അവരെ സംബന്ധിച്ചതാകാം. അതിങ്ങനെയെല്ലാം പറയുന്നിടത്തും ഭാഷ്യക്കാരൻ ഒരു കാര്യത്തിന് നിർബന്ധമുണ്ട്. അതായത് ഇപ്പോൾ പുരാണങ്ങളിൽ നിന്നോ ശ്രുതിയിൽ നിന്നോ ഇതിഹാസങ്ങളിൽ നിന്നോ അപവാദങ്ങളായി ചില ഉദാഹരണങ്ങളെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അത് അവിടെ മാത്രമേ ബാധകമാവും, ഇന്നത്തെ മനുഷ്യർക്കതൊന്നും ബാധകം അല്ല എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ ഭാഷകാരെ സ്വീകരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ജനകന്റെ കാര്യം പറഞ്ഞെങ്കിൽ അത് ആ ജനകനല്ല, ഇന്നുള്ളവർക്ക് ആർക്കും ജനകനാകാൻ ഭാഷകാരൻ പെർമിഷൻ കൊടുത്തിട്ടില്ല. അത് പുരാണത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അതാണ് അതിന് അപവാദം എന്ന് പറയുന്നത്. അതുപോലെ പൊതുവെ അപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് ഉണ്ടാൻ ആശ്രമിക്കും ഞാനും ഉണ്ടാകാം എന്നുള്ളതാണ്. അത് പൂർവ്വ അധികരണവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ എന്താണ് കർമ്മങ്ങളെല്ലാം. അപ്പോൾ ഇത് എന്താണ് ഭാഷ്യകാരന്റെ ചില പിടിവാശികൾക്കെല്ലാം യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതിൻ്റെ തെളിവുമാണത് ഈ പറയുന്നത്. കാരണം ഈ ആശ്രമവും നിയമവും വർണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാരും ജ്ഞാനികളായിട്ടുണ്ട്. പിന്നെ അതിന് സമാനം ഒന്നേ ഉള്ളൂ, എന്താണോ പൂർവ്വജന്മം. ഈ പൂർവ്വജന്മത്തെ കുറിച്ച് ആർക്കാ എന്ത് വിവരമുള്ളത്? ആർക്കും ഒരു വിവരമില്ലാത്ത കാര്യമില്ല പറയുന്നത്. പൂർവ്വജന്മം എന്നിരുന്ന കേവലം അജ്ഞാനമാണ്, അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭാഷകാരന്റെ ഈ അഭിപ്രായം ഒന്നും എന്താണ് ബലമുള്ളതല്ല എന്നുള്ളതിന് ഇത് തെളിവാണ്. അടുത്ത മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തദ്ഭൂതസ്യതു അതദ്ഭാവോ ജൈമിനേരപി നിയമ അതദ്രൂപാഭാവേഭ്യ സന്ധി ഊർദ്ദുരേതസാശ്രമായി സ്ഥാപിതം. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു എന്താണ് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഗൃഹസ്ഥനായിരുന്നാലും ശരി ബ്രഹ്മചാരിയായിരുന്നാലും ശരി അവർക്കെല്ലാം അതിനൊന്ന് വിട്ട് സന്യാസം എന്ന് പറയുന്ന ഒരാശ്രമം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് സമർത്ഥിച്ചാണ്. ആ സന്യാസാശ്രമത്തിലിരിക്കുന്നവനാണ് ജ്ഞാനവും മുക്തി എന്നുള്ള കാര്യം സമർത്ഥിച്ചു മുമ്പ്. അതാണ് സന്ധി ഊർധ്വരേതസ് ആശ്രമ ഊർധ്വരേതസ്സുകൾ. അത് നേരത്തെ പറഞ്ഞു, ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്നവനും ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്നവനും രണ്ടു കൂട്ടരെയും പറയുന്നതാണ് ഊർധ്വരേതസ് എന്നർത്ഥം. ആശ്രമമായി സ്ഥാപിതം. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശ്രമത്തെ വിധിപ്രകാരം സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. താംസ്തു പ്രാപ്തസ്യ കഥഞ്ചിത് തഥ പ്രച്യുതി അസ്തി നാസ്തി വേദി സംശയ. അങ്ങനെ ഒരു സന്യാസാശ്രമത്തെ പ്രാപിച്ച ഒരുവന് ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് സാധ്യമാകുമോ എന്നാണ്. എന്നുവെച്ചാ ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താണോ കയറുക, അതുപോലെ ഒരു അപരോഹണം അത് സാധ്യമാകുമോ എന്നാണ്. ഇപ്പോൾ ഒരാൾ അങ്ങനെ സന്യാസാശ്രമത്തെ സ്വീകരിച്ചു, അപ്പോൾ അത് അസൗകര്യമാണെന്ന് തോന്നി, അപ്പോൾ തിരിച്ചു പോകാമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പം പറയും ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, നിവൃത്തിയില്ലെങ്കിൽ പിന്നെ തിരിച്ചു പോകാതെ എന്ത് ചെയ്യും, വേറെ വഴിയില്ലെങ്കിൽ. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? അങ്ങനെ പോയാൽ അതിന് പ്രായശ്ചിത്തം പോലും ഇല്ല, അത് മഹാപാതകങ്ങളിൽ പെടുന്ന കാര്യമാണ്. അതാണ് സിദ്ധാന്തം. രണ്ടു പക്ഷവും പറയുന്നുണ്ട്. പക്ഷെ തിരിച്ചു പോകാന്ന് പറയുന്ന ഏക ചിലരുടെ പക്ഷമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചിട്ട് തിരിച്ച് വിശദമായി ചർച്ചയുണ്ട്, ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിർണയം. ഇതൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചാണ്, അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച് സ്ത്രീകൾക്ക് ഇളവൊന്നുമില്ല. ഊർധ്വരേജസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സന്യാസവും പുരുഷനുമായിട്ടേ ബന്ധപ്പെടുന്നുള്ളൂ, സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഭാഷകാരന്റെ അഭിപ്രായത്തിൽ. താംസ്തു പ്രാപ്തസ്യ കഥഞ്ചിത് തഥ പ്രചതി. ആശ്രമത്തെ പ്രാപിച്ചവന് ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്നുള്ള പ്രച്യുതി അസ്തി നാസ്തി, ഉണ്ടോ ഇല്ലയോ എന്നാണ് വേദി സംശയ. പൂർവകർമ്മ അസു അനുഷ്ഠാന ചികിത്സയാ വാ രാഗാദിവശേന വാ പ്രച്യുതോ അപി സ്യാത് വിശേഷ അഭാവ. പറയുന്നു ഇവിടെ പൂർവപക്ഷി പറയുകയാണ്, ശരിയാണ്, ഒരാൾ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് സന്യാസി ചെന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വീണ്ടും പഴയതുപോലെ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യണം. ഒന്ന്, മുമ്പ് ചെയ്തിരുന്ന വ്യവഹാരങ്ങളിലെല്ലാം ഏർപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് അയാൾ തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാം. ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന ഗൃഹസ്ഥാശ്രമവും സന്യാസവും. അല്ലെങ്കിൽ രാഗാദികൾ കൊണ്ട്, കാമാദി വികാരങ്ങളുടെ പ്രേരണ കൊണ്ട് വീണ്ടും അയാൾക്ക് ഭാര്യാസമേതനായി ജീവിക്കണമെന്ന് തോന്നുന്നു. രണ്ടു തരത്തിലും സംഭവിക്കാം. ഇത് രണ്ടിനായാലും ഇതൊരു ചുതിയാണ്, പ്രച്യുതി, ഒരു വീഴ്ചയാണ്. കാരണം മേളിലോട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വീഴ്ചയാണ്. അങ്ങനെ ഇതിലെന്താ വ്യത്യാസം? ഒരുപടി മേളിലോട്ട് കയറി, ഒരുപടി താഴോട്ട് ഇറങ്ങി, ഇതിലെന്താ? കയറിയ പടിയിലേക്കല്ലേ ഇറങ്ങിയത് എന്നൊരു നിസ്സാര മട്ടിലാണ് പൂർവപക്ഷി പറയുന്നത്. വിശേഷാഭാവ, അങ്ങനെ ആയാലെന്താ വേണം, എല്ലാ ആശ്രമമല്ലേ എന്നാണ്. അതാണ് പൂർവകർമ്മസു അനുഷ്ഠാന ചികീർഷയ. പൂർവകർമ്മങ്ങളിലുള്ള അനുഷ്ഠാന ചികീർഷ കൊണ്ട്, ചികീർഷ എന്ന് പറയുന്നത് സന്നന്ദം, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇക്കാരം അങ്ങനെ ഒന്നു ഇത്തും മരുന്ന് ചികീർഷയ. അതിനുള്ള ആഗ്രഹം കൊണ്ട് ഋത ഇദ്ധാതോ എന്ന് തന്നെ പറഞ്ഞു, അതേ ഹൃദയം എന്നാണ്. കൃതാതു എന്ന് പറയുന്നത് ഋ ആണ്. കൃഗ് ദീർഘം വരുന്നു. ചികിത്സയാവ രാഗാദി വശേനവ രാഗാദികളുണ്ടും അങ്ങനെയും വരാം. പ്രച്ഛിതോപി ചിലപ്പോൾ പതിച്ചെന്നിരിക്കാം. സ്യാദ് വിശേഷ സംഭവിച്ചോട്ടെ, അതെന്താ വിശേഷതയൊന്നുമില്ലല്ലോ എന്നാണ്. സ്യാദ് എന്ന് പറയുന്നിടത്ത് എന്താ സംഭവിച്ചു? ശനസൂരല്ലോ, നിങ്ങളൊന്നുപോലും പറയുന്നില്ലല്ലോ ഈ ഭാഗത്തുനിന്ന്. മറുഭാഗത്തെല്ലാം പറയുന്നു. അപ്പൊ ഇതിനൊരു വഴിയേ ഉള്ളൂ, ഇനി വരുമ്പോൾ നോക്കി വരിക, മോശക്കാറാകരുത്. അവരൊന്നും നോക്കാതെയാ പറയുന്ന ആ ഭാഗത്ത്. ഏവം പ്രാപ്തി വെച്ചതേ. ഇനി ഇവിടെ നിന്നൊരു സിദ്ധാന്തം പറയുകയാണ്.